ഭാഷ്യാധ്യായം രണ്ട് പാൽ രണ്ടാധികം നാല് സൂത്രം പതിമൂന്ന് അപീച്ച ഏവം ഏകൈ അപിച്ചേവം ഭേദദർശന നിന്ദാപൂർവകം അഭേദദർശനമേവ ഏകൈ സാധന സമാമനന്തി മനസ്സി വേദമാനാസ്തികൃത്യം ആപ്നോതി ഏഹ നാനേവ പശ്യതി തഥാന്യേപി ഭുക്തഭോഗ്യം പ്രേരിതാരം ജമത്വാ സർവം പ്രോക്തം ത്രിവിധം ബ്രഹ്മ മേ തത് ഭോക്താവായിരിക്കുന്ന ജീവൻ ഭോഗ്യം വിഷയം ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്ന പ്രേരിതാരം ഇതിൻ്റെ എല്ലാം പ്രേരകനായിരിക്കുന്ന ഈശ്വരൻ സമത്വ ഇതിനെ മൂന്നിനെ കുറിച്ച് വിചാരം ചെയ്തിട്ട് മേ പ്രോക്തം സർവം ത്രിവിധം ബ്രഹ്മ ഞാൻ പറഞ്ഞത് എല്ലാം ത്രിവിധ ബ്രഹ്മമായിട്ടാണ് എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം ത്രിവിധ ബ്രഹ്മമാണ്. ത്രിവിധ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ സംബന്ധിച്ച് എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം ഭോക്താവ് ഭോഗ്യം ഈശ്വരൻ ജീവൻ പ്രപഞ്ചം ഈശ്വരൻ ഈ മൂന്നിൽ പെടും. ഇത് സമസ്തസ്യ ഭോഗ്യ ഭോക്തൃ നിയന്ത്രലക്ഷണസ്യ പ്രപഞ്ചസ്യ ബ്രഹ്മ ഏക സ്വഭാവതാം അധീയതി. പ്രപഞ്ചം ഇങ്ങനെ ഭിന്നമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഭോഗ്യം ഭോക്താവ് നിയന്താവ് എന്നിങ്ങനെ ജീവൻ പ്രപഞ്ചം ഈശ്വരൻ ഇത് മൂന്നായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇത് എല്ലാം ചേർത്ത് പ്രപഞ്ചം എന്ന് പറയും. ഭോക്താവും ഭോഗ്യവും ഈശ്വരനും പ്രപഞ്ചഭാഗം തന്നെ. പക്ഷെ ഇതെല്ലാം ബ്രഹ്മ ഏക സ്വഭാവതാം അധീയതി. പക്ഷെ ഇതെല്ലാം ബ്രഹ്മ ഏക സ്വഭാവമാണ്. ഇത് മൂന്നും ബ്രഹ്മമാകുന്ന ഏക സ്വഭാവത്തോടുകൂടിയതാണ് എന്നാണ് അധീയതയെ ശ്രുതി പറയുന്നത്. ഏകസ്വഭാവം എന്ന് പറയുമ്പോൾ സ്വഭാവം സ്വത്വം സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വത്വം രണ്ടും ഒന്ന് തന്നെ. സ്വശബ്ദം കൊണ്ട് ബ്രഹ്മത്തെ എടുക്കുന്നു. ബ്രഹ്മ ഏക എന്ന് പറഞ്ഞത് ഇവിടെ മൂന്നായി പ്രപഞ്ചത്തെ മൂന്നായി പറഞ്ഞു. ഈശ്വരൻ ജീവൻ ജഗത് മൂന്നിനെ കൂടി ചേർത്ത് പ്രപഞ്ചം എന്ന് പറഞ്ഞു. വിഷ്ണുവെന്നും ബ്രഹ്മം എന്നുള്ളതാണ് ഏകമായി. അത് ബ്രഹ്മ സ്വത്വമാണ്, സ്വഭാവം ബ്രഹ്മസ്വഭാവമാണ്. സ്വശബ്ദം കൊണ്ട് ബ്രഹ്മത്തെ എടുക്കുന്നു, എന്നുവെച്ചാൽ ബ്രഹ്മഭാവമായി ബ്രഹ്മത്വം എന്നായി. എന്നുവെച്ചാൽ അതിന് ബ്രഹ്മത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല എന്നാണ്. ദ്വൈതത്തിൽ എന്താ പറയുന്നത്? ഈശ്വരൻ വേറെ, ജീവൻ വേറെ, ജഗത്ത് വേറെ. ഒന്ന് മറ്റൊന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ്. ഇവിടെ സ്വത്വം സ്വഭാവമാണ്, ബ്രഹ്മഭാവമാണ്, ഇത് മൂന്നും. ഈശ്വരനെ മാത്രമല്ല, തത്വമസി എന്നെല്ലാം പറയുമ്പോൾ ജീവൻ പരമാത്മാവ് തന്നെ എന്ന് പറയുന്നു. അത്രയും മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമാകത്തില്ല അദ്വൈതം. പ്രപഞ്ചത്തെയും അത് തന്നെ എന്ന് പറയുന്നു. അവിടെ പിന്നെ വേറിട്ടൊരു പ്രപഞ്ചം നിൽക്കാൻ പാടില്ല. കാരണം മൂന്നും ബ്രഹ്മസ്വഭാവം എന്ന് പറയുന്നു, മൂന്നും ബ്രഹ്മസ്വരൂപം തന്നെ, ഏക ബ്രഹ്മസ്വരൂപം. അപ്പോ ബ്രഹ്മത്തിൽ നിന്ന് മൂന്നിനെയും മൂന്നായി വേർതിരിക്കാൻ കഴിയത്തില്ല. അത് ശ്രുതി എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് ബ്രഹ്മൈകത്വം എന്ന് പറയുന്നത്. സ്വത്വം എന്ന് പറയുന്നതാണ് മലയാളത്തിൽ സ്വന്തം എന്നായത്. സ്വത്വം എന്നുള്ളത് സ്വന്തം എന്നായി. ബ്രഹ്മത്തിന്റെ സ്വന്തമാണ് ഇതെല്ലാം. ആര്? ഈശ്വരനും ജീവനും പ്രപഞ്ചവും മൂന്നിനെയും ബ്രഹ്മത്തിൽ നിന്ന് മാറ്റാൻ കഴിയത്തില്ല എന്ന്. പ്രപഞ്ചവും ബ്രഹ്മവുമായിട്ടുള്ള ബന്ധം, ഈശ്വരനും ബ്രഹ്മവുമായിട്ടുള്ള ബന്ധം, ജീവനും ബ്രഹ്മവുമായിട്ടുള്ള ബന്ധം, ഇവിടെ മൂന്നും ഒരുപോലാണ്. ഈശ്വരൻ ബ്രഹ്മമാണ് എന്ന് പറയുന്ന പോലെ തന്നെ, ജീവൻ ബ്രഹ്മമാണ് എന്ന് പറയുന്ന പോലെ തന്നെ പ്രപഞ്ചൻ ബ്രഹ്മമാണെന്നും പറയാം എന്ന് ചുരുക്കം. എന്നാലേ അദ്വൈതം ആകത്തുള്ളൂ, നല്ല ഭേദത്തെ നിഷേധിക്കാൻ കഴിയത്തുള്ളൂ. ഇത് സാധാരണ പറഞ്ഞു വരുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈശ്വരൻ ബ്രഹ്മമാണ് ശരി, അതൊരു ദോഷം, ഈശ്വരൻ ബ്രഹ്മമാണ് എന്ന് പറയാം. പിന്നെ ജീവൻ ബ്രഹ്മമാണെന്ന് പറയാം, അതിലും ദോഷമില്ല. പക്ഷെ പ്രപഞ്ചം ബ്രഹ്മമാണെന്ന് അങ്ങനെ പറയും. പക്ഷെ ഇവിടെ അതും പറയും പ്രപഞ്ചവും ബ്രഹ്മം തന്നെ. ബ്രഹ്മമാണ് പ്രപഞ്ചരൂപത്തിൽ പ്രതീതമാകുന്നതെങ്കിൽ പ്രപഞ്ചം ബ്രഹ്മം തന്നെ. രണ്ടുപേരെ യുക്തി തന്നെയാണ്. ബ്രഹ്മമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ ആ സൃഷ്ടി സൃഷ്ടാവിൽ നിന്ന് അന്യമാകത്തില്ല. അപ്പോൾ പ്രപഞ്ചം ബ്രഹ്മം തന്നെയാണ്. അതാണ് അദ്വൈതം. അദ്വൈതത്തിന് ഏകത്വം എന്നും പറയും, പക്ഷേ സാധാരണ പറയുന്ന രീതിയിലല്ല ഏകത്വം. ബ്രഹ്മം ഏകമായിരിക്കുന്നു, ജീവന്മാർ പലതായിരിക്കുന്നു, പ്രപഞ്ചം പലതായിരിക്കുന്നു, ഇങ്ങനെയും ഏകത്വം പറയാം. അത് ദ്വൈതികൾ പറയുന്ന ഏകത്വമാണ്. അതിനാണ് ഏകദൈവം എന്ന് പറയുന്നത്. ദൈവം ഏകനാണ്, രണ്ട് ദൈവമില്ല. അപ്പോൾ പല ദൈവങ്ങളുടെ ഏകത്വം പറയണം, അങ്ങനെ പല ദൈവങ്ങളില്ല, ഒരു ദൈവമേ ഉള്ളൂ. ഏകത്വം അദ്വൈതം അതല്ല പറയുന്നു. പ്രപഞ്ച ഏകത്വം, ഈശ്വരേകത്വം, ജീവേകത്വം മൂന്നും കൂടെ ചേർന്നു, അതാണ് ബ്രഹ്മയേക സ്വഭാവം അദ്വൈതം. മൂന്നിനെ ഏകമായി മനസ്സിലാക്കുമ്പോഴേ അദ്വൈതം ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതായത് ജീവബ്രഹ്മേകത്വം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. പിന്നെ ജീവബ്രഹ്മ ഏകത്വം എന്ന് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ട്? കാരണം ഈശ്വരനിൽ നിന്ന് ജീവൻ ഭിന്നനാണെന്നുള്ളതിന് ഒരുപാട് പ്രചാരം ലോകപ്രസിദ്ധമായിരുന്നുണ്ട്. ജീവൻ സ്വയം തന്നെ ബ്രഹ്മമായി അറിയാത്തതുകൊണ്ട് ഈശ്വരിൽ നിന്നും വിലക്ഷണ സ്വഭാവത്തോടുകൂടി ഇതാണ് താൻ എന്ന് ജീവൻ തന്നെ അറിയുന്നതുകൊണ്ട് ആ അറിവിനെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജീവൻ ബ്രഹ്മമാണെന്ന് വളരെ പ്രാധാന്യത്തോടും പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചം ബാക്കി കിടക്കും, ഭോഗ്യപ്രപഞ്ചം. അതുകൊണ്ട് ഇവിടെ അതുകൂടെ ചേർത്ത് പറയുകയാണ് മൂന്നും ബ്രഹ്മൈവ ഏക സ്വഭാവമാണ്, ബ്രഹ്മത്തിന്റെ സ്വന്തമാണ്. എന്നുവെച്ചാൽ ബ്രഹ്മത്തിൽ നിന്ന് ഇതിനെയൊന്നും മാറ്റി നിർത്താൻ കഴിയത്തില്ല. അപ്പോ പ്രപഞ്ചം മിഥ്യെന്ന് പറയുന്നത്, പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയണമെങ്കിൽ അദ്വൈത ഇതനുസരിച്ച് ജീവൻ മിഥ്യെന്ന് പറയാം, ഈശ്വരനും മിഥ്യെന്ന് പറയുകയാണെങ്കിൽ അവിടെ മൂന്നിനും തുല്യത്വം തന്നെ. എന്തുകൊണ്ട്? ജീവനും ഉപാധി കൊണ്ടുള്ളതാണ്, പ്രപഞ്ചവും ഉപാധി കൊണ്ടുവരുന്നതാണ്, ഈശ്വരനും ഉപാധി കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ പ്രപഞ്ചം മിഥ്യയാണെങ്കിൽ ജീവനും മിഥ്യയാണ്, ഈശ്വരനും മിഥ്യ. ഈശ്വരൻ സത്യമാണെങ്കിൽ ജീവനും സത്യമാണ്, പ്രപഞ്ചവും സത്യമാണ്. എന്നാൽ ഇവിടെ പറയുന്ന അഭേദ ദർശനം സാധ്യമാണ്. അഭേദമാണെങ്കിൽ പിന്നെ എന്തിന് മിഥ്യാത്വത്തെ പറയണം? അത് ഭേദബുദ്ധിയെ നിരാകരിക്കാൻ വേണ്ടി മാത്രം. താൻ ഭോക്താവായും പ്രപഞ്ചം ഭോഗ്യവുമായിരിക്കുന്നു എന്നുള്ള ഭേദബുദ്ധിയുണ്ട് ജീവനുണ്ട്. അത് മിഥ്യയാണ് ആ ഭേദബുദ്ധി. ഭേദബുദ്ധിക്ക് വിഷയമായിരിക്കുന്ന ഇതും സത്യമല്ല. അങ്ങനെ അതിനെ നിഷേധിക്കാൻ വേണ്ടി മിഥ്യാത്വം പറയുന്നു. പതിനെട്ട് വിരുദ്ധമായ കാര്യങ്ങളല്ല. ഭേദബുദ്ധിയെ നിഷേധിക്കുക എന്ന് പറയുന്നത് അദ്വൈതത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അദ്വൈതത്തിന് വിരോധമായ കാര്യമില്ല. അദ്വൈതത്തെ അങ്ങനെ വേണം മനസ്സിലാക്കേണ്ടത്. അതാണ് പ്രപഞ്ചസ്യ ബ്രഹ്മൈക സ്വഭാവതാം അധീയത. ബ്രഹ്മൈക സ്വഭാവത്വം പ്രപഞ്ചത്തിന് പറയുന്നു എന്ന് പറയുമ്പോൾ ആ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്നത് ഭോഗ്യമായിരിക്കുന്ന പ്രപഞ്ചം മാത്രമല്ല, ഭോക്താവായും നിയാമകനുമായും ഭോഗ്യമായും പിരിഞ്ഞിരിക്കുന്ന പ്രപഞ്ചമാണ്. ഈശ്വരനെയും ഇവിടെ പ്രപഞ്ചത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്, ജീവൻ ഉൾപ്പെടുത്തിയതുപോലെ. അതാണ് അദ്വൈതം. കഥം പുനര് ആകാരവത് ഉപദേശേഷു അനാകാര ഉപദേശേഷു ച ബ്രഹ്മവിഷയാസു ശ്രുതിഷു സതീഷു അനാകാരമേവ ബ്രഹ്മവതാര്യതേ എന്ന പുനർവിപരീതമിതി അതോ ഉത്തരം പഠതി. ആകാരവത് ഉപദേശിനേഷ ശ്രുതിഷു, ആകാര ബ്രഹ്മത്തെ ഉപദേശിക്കുന്ന ശ്രുതികളുണ്ട്. സഗുണ ബ്രഹ്മത്തെ ഉപദേശിക്കുന്ന ശ്രുതികളുണ്ട്. നിരാകാര ബ്രഹ്മത്തെ ഉപദേശിക്കുന്ന ശ്രുതികളുണ്ട്. നിർഗുണ ബ്രഹ്മത്തെ ഉപദേശിക്കുന്ന ശ്രുതികളുണ്ട്. ഇതെല്ലാം പറയുന്ന ബ്രഹ്മത്തെ കുറിച്ച് തന്നെ, അതാണ് ബ്രഹ്മവിഷയാസ ശ്രുതിഷു. ഇതിൽ ഇതെല്ലാം ഇരിക്കെ എന്തുകൊണ്ട് നിർഗുണ ബ്രഹ്മത്തെ കുറിച്ച് പറയുന്ന ശ്രുതിയെ മാത്രം സ്വീകരിക്കുന്നു? എന്തുകൊണ്ട് മറിച്ചായിക്കൂടാ? സഗുണ ബ്രഹ്മത്തെ കുറിച്ച് പറയുന്ന ശ്രുതികളെ എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ എന്നാണ് ചോദ്യം. പൂർവപക്ഷിയുടെ കഥം പുനർ ആകാരവത് ഉപദേശിനീഷു ആകാരവത്തായ ബ്രഹ്മത്തെ ഉപദേശിക്കുന്നതായ ശ്രുതിഷു എന്റെ വിശേഷം. അനാകാര ഉപദേശിനീഷു ശ്രുതിഷു, അത് ശ്രുതിയുടെ വിശേഷം. ഇതെല്ലാം എന്താണ്? ബ്രഹ്മവിഷയാസു ശ്രുതിഷുവിന്റെ ശ്രുതിയുടെ വിശേഷം. എല്ലാത്തിൻ്റെയും വിഷയം ബ്രഹ്മം തന്നെ. സതീഷു ഇതെല്ലാം ഉണ്ടായിരിക്കെ അനാകാരമേവ ബ്രഹ്മ അവതാരിത്തെ, അനാകാര ബ്രഹ്മത്തെ സ്വീകരിക്കുന്നു, നിർഗുണ ബ്രഹ്മത്തെ സ്വീകരിക്കുന്നു. എന്നാ പുനർവിപരീതം മറിച്ച് സഗുണ ബ്രഹ്മത്തെ സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? അർത്ഥത്തരം പഠത്തി അരൂപവ ദേവഹി തത് പ്രധാനത്വ രൂപാദ്യ ആകാരരഹിതമേവ ബ്രഹ്മ അവതാരയിതവ്യം നരൂപ. തത്വജ്ഞാനം എന്ന് പറയുന്നത് തത്വനിശ്ചയമാണ്. എന്നുവെച്ചാൽ അത് വികല്പ രൂപത്തിലാകാൻ പാടില്ല. ഇത് സാകാരം നിരാകാരം എന്ന് ഒരു ബ്രഹ്മത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ വികല്പമായി സാകാരവുമാകാം നിരാകാരവുമാകാം. അപ്പൊ വികല്പം തത്വ നിശ്ചയമല്ല, തത്വത്തിന്റെ നിശ്ചയമാണ് വേണ്ടത്. അപ്പൊ നിശ്ചയത്തിലേക്ക് വരുമ്പോൾ ഒന്നേ തീരുമാനിക്കാൻ പറ്റും, ഒന്നിൽ നിരാകാരം അല്ലെങ്കിൽ സാകാരം. ഇവിടെ സാകാരത്തെ തന്നെ സ്വീകരിക്കേണ്ടി വരും. രൂപാധി ആകാരരഹിതമേവ ബ്രഹ്മ അവതാരയിതവ്യം. രൂപാധി ആകാരരഹിതമായ നിർഗുണമായ ബ്രഹ്മത്തെ തന്നെ നിശ്ചയിക്കേണ്ടി വരും. മറ്റേത് വികല്പത്തിന്റെ ഒരു കോടിയാണ്, ഒരു പക്ഷമാണ്. അതങ്ങനെ ഇരുന്നിട്ട് കുഴപ്പമില്ല, തകരാറില്ല. സംശയം എന്ന് പറയുന്ന ഉഭയകോടി ജ്ഞാനമാണ്, രണ്ടു ഭാഗം വരും. അത് ദോഷമല്ല. പക്ഷെ നിശ്ചയം വരുമ്പോൾ അവധാരണ എന്ന് പറയുന്നത് നിരാകാര ബ്രഹ്മത്തിൽ തന്നെയാണ്. എന്നാൽ രൂപാധിമത്തന്നെ കസ്മാത്, എന്തുകൊണ്ട് തത് പ്രധാനത്വ പ്രാധാന്യമുള്ളത് നിങ്ങൾ നിശ്ചയിക്കണം. ശ്രുതി ഏതിനെയാണോ പ്രാധാന്യമായി പ്രധാനതയാ വിചാരം ചെയ്യുന്നത് അതിനെ അത് നിശ്ചയിക്കണം. തത്വമാണ് അസ്തൂലം അനണു അഹ്രസ്വം അദീർഘം എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്ഥൂല അണുത്വ ഹ്രസ്വത്വ ദീർഘത്വം, ദ്രവ്യ വികാരങ്ങൾ ദ്രവ്യധർമ്മങ്ങളെല്ലാം നിഷേധിച്ചു. അശബ്ദം അസ്പർശം അരൂപം അവിടെയും അവിടെയും അങ്ങനെ ശബ്ദം സ്പർശം അരൂപം ലയം നാശം എല്ലാത്തിനെയും നിഷേധിച്ചു. ആകാശോവൈ നാമരൂപയോർ നിർവഹിത തേ ഇതന്തര തദ്ബ്രഹ്മ. ആകാശോവൈ ആകാശം ആകാശസ്തംഗ ആകാശാധികരണത്തിൽ എന്താണ് ആകാശം എന്നുള്ളത് നിർണയിച്ചാണ് അതിലൂടെ അത് വ്യാഖ്യാനിക്കുന്നത്. ആകാശം ബ്രഹ്മമാണ്. ആ ആകാശ എന്നുള്ള പേര് അറിയപ്പെടുന്ന ആ ബ്രഹ്മം നാമരൂപയോ നിർവഹിത നാമരൂപങ്ങളെ പ്രകടമാക്കുന്നതാണ്. തേ യദന്തര, ആ നാമരൂപങ്ങൾ ഏതൊന്നിന്റെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? തദ് ബ്രഹ്മ, അതാണ് ബ്രഹ്മ. അപ്പൊ ഇവിടെയെല്ലാം ബ്രഹ്മത്തെയാണ് ഉറപ്പിക്കുന്നത്, നിരാകാരമായ ബ്രഹ്മത്തെ. അവിടെയും പറഞ്ഞിരിക്കുന്നു ദിവ്യനാണ്, പ്രകാശിക്കുന്നവനാണ്, ജ്ഞാനസ്വരൂപനാണ്, അമൂർത്തനാണ്, നാമരൂപാദി മൂർത്തഭാവങ്ങളില്ല. പുരുഷ, സർവശരീരത്തിനും സഹിക്കുന്നവനാണെങ്കിൽ പൂർണ്ണനാണ്. സബാഹ്യാഭ്യന്തര, അപ്പൊ തന്റെ ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്നവനാണ്. അജഹ, എന്നാൽ ജനിക്കാത്തവനാണ്. താൻ ജനിക്കുന്നു എന്ന് കരുതുമ്പോഴും ഒപ്പം ജനിക്കാത്തവനാണ്. ഇതെല്ലാം നിരാകാരമായ ബ്രഹ്മത്തെ ബോധിപ്പിക്കുകയാണ്. തദേത ബ്രഹ്മ അപൂർവം അനപരം അനന്തരം അബാഹ്യം അയമാത്മാ സർവ ബ്രഹ്മ സർവാ സർവാനുഭൂഹം ബ്രഹ്മ. തദേത ബ്രഹ്മ, ഈ ബ്രഹ്മം അപൂർവമാണ്, അനപരമാണ്, പൂർവപരങ്ങൾ നിഷേധിക്കുന്നു, അനന്തരമാണ്, അബാഹ്യമാണ്, അന്തരബാഹ്യങ്ങളെ നിഷേധിക്കുന്നു. അയം ആത്മാ, ഈ ബ്രഹ്മ തന്നെയാണ് സർവത്തിൻ്റെയും ആത്മാവായിരിക്കുന്നത്, സർവത്തിൻ്റെയും വാസ്തവ സ്വരൂപമായിരിക്കുന്നത്. അയം ആത്മാ ബ്രഹ്മ, മഹാവാക്യം എന്നാ പറയുന്നു. സർവ അനുഭൂഹു, സർവാൻ സർവാത്മന അനുഭവതീരി സർവാനുഭൂ എന്നാണ്. സർവത്തെയും സർവാത്മാവായി അറിയുന്നവൻ ആണ് സർവാനുഭൂ. സർവജ്ഞൻ എന്ന് യേശ സർവീശ്വര യേശ സർവജ്ഞ എന്നെല്ലാം പറഞ്ഞു. ബ്രഹ്മം സർവത്തെയും അനുഭവിക്കുന്നവനും സ്വയം അനുഭവ സ്വരൂപനുമാണ്, രണ്ടുമാണ്. അത് സർവത്തെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ശരീരമാകുന്ന ഉപാധിക്കുള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ ചൈതന്യത്തിന് എല്ലാം അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം കണ്ണുകൊണ്ട് കാണുന്നതിന് പരിമിതിയുള്ളു, ഒരു ദൂരം കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല, സൂക്ഷ്മമായി കാണാൻ പറ്റത്തില്ല. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ശരീരകൃതമായ പരിമിതികളുണ്ട്. ചെവി കൊണ്ട് കേൾക്കുന്നതിന് പരിമിതിയുണ്ട്, ദൂരെ കേൾക്കാൻ പറ്റത്തില്ല, തീരെ കുറഞ്ഞ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. ഇന്ദ്രിയഗ്രാഹ്യങ്ങളായിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും പരിമിതികളുള്ളതുകൊണ്ട് ഈ ശരീര പരിച്ഛിന്നനായിരിക്കുന്ന ജീവൻ ഒരിക്കലും സർവജ്ഞനാകാൻ കഴിയും. പക്ഷേ തൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യ സർവജ്ഞനാണ് താൻ. യേശു സർവജ്ഞ യേശു സർവീശ്വര, അതെങ്ങനെ കഴിയും? തൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം ആണ് അറിയുന്നത്, ചൈതന്യമാണ് അറിവിന്റെ സ്വരൂപം എന്ന് പറയുന്നതെല്ലാം ഒന്ന് തന്നെ. പക്ഷെ ശരീര പരിമിതി കൊണ്ട് സർവജ്ഞത്വം ഒരിക്കലും സാധ്യമല്ല. ശരീരത്തെ ഉപേക്ഷിച്ചാലോ അവിടെയും സാധ്യമല്ല. കാരണം വിഷയജ്ഞാനത്തിന് ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള സംബന്ധം ഉണ്ടാകലേ പറ്റും. അല്ലാതെ അങ്ങനെ വിഷയങ്ങളെ ഗ്രഹിക്കും, ചക്ഷുരേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കേണ്ട രൂപത്തിന് മറ്റൊന്നുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ശ്രോത്രേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കേണ്ട ശബ്ദത്തിന് വേറെ എന്തുകൊണ്ട് ഗ്രഹിക്കാൻ കഴിയും? ഇപ്പോൾ ശരീരത്തിലിരുന്നു കൊണ്ട് തന്നെ അറിയുന്നു, എന്നാലവൻ സർവം ഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ? സർവാത്മന, എന്തിന്റെ സർവാത്മാവായിരിക്കും? അങ്ങനെ സർവത്തെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. സർവാത്മാവെന്ന് പറയുമ്പോൾ ഓരോ ശരീരത്തിലും ചൈതന്യ രൂപത്തിലിരുന്നുകൊണ്ട് ബോധരൂപത്തിലിരുന്നുകൊണ്ട് അറിയുന്നു. അങ്ങനെയാണെങ്കിൽ സർവത്തെ അറിയാൻ പറ്റുമല്ലോ. എനിക്കിവിടെ ഇരുന്നുകൊണ്ട് കാണാനും കേൾക്കാനും എല്ലാം കഴിയുന്നു, വളരെ പരിമിതമായ വിഷയങ്ങളാണ്. പക്ഷെ എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് ഹിമാലയത്തിലിരുന്നുകൊണ്ട് ഹിമാലയത്തെ അറിയുന്നത്. എന്നാലും അറിവിന് പരിമിതിയുണ്ടല്ലോ. അങ്ങനെ ചൈതന്യ രൂപത്തിൽ ശരീരത്തിലിരുന്നുകൊണ്ട് ജീവഭാവത്തിൽ അറിയാത്ത സ്ഥലങ്ങളും ഉണ്ടല്ലോ, ഗുണാന്തരങ്ങളും. അതങ്ങനെ സർവജ്ഞനാകും. ശരീരം എന്ന് പറയുന്നത് മനുഷ്യശരീരം മാത്രമല്ല, നേരത്തെ പറഞ്ഞു ഇച്ഛായി മസ്യാം പൃഥ്വിയാം തേജോമയോ അമൃതമായ പുരുഷ. തേജോമയനായ അമൃതമയനായ പുരുഷനായി പൃഥ്വിയിലും ഇരിക്കുന്നു, ആകാശത്തിലും ഇരിക്കുന്നു, വായുവിലും ഇരിക്കുന്നു, ബോധ എല്ലാ ഗോളങ്ങളിലും ഇരിക്കുന്നു. എവിടെ അത് ചൈതന്യ രൂപത്തിലിരിക്കുന്നുണ്ടോ ആ ഉപാധികളെല്ലാം ആ ചൈതന്യത്തിന്റെ വിഷയമാണ്. അതങ്ങനെ ഓരോ അണുവിലും ഇരിക്കും. അണുവിലും അണുവായ ഇതിലും ഇരിക്കുന്നു, മഹത്തിലും മഹത്തായതിലും ഇരിക്കുന്നു ചൈതന്യം. സർവം ചൈതന്യ സാന്നിധ്യത്തിലാണ്, ചൈതന്യത്തിനും ബോധമുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഈശ്വരനെ സൃഷ്ടികർത്താവെന്ന് പറയുന്നു. ഈശ്വരൻ സർവജ്ഞനെന്ന് പറയുന്ന അർത്ഥത്തിലാണ്. അദ്വൈതി അങ്ങനെയാണ് വിശദീകരിക്കുന്നത്. അല്ലാതെ പറയുന്ന എല്ലാം വെറും പൊട്ടത്തരം. ഈശ്വരൻ എന്ന് പറയുന്നത് വ്യക്തിഭാവം കൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഈശ്വരൻ. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സർവജ്ഞനായിരിക്കുന്നു. സാധാരണ മനുഷ്യന്റെ ബുദ്ധിയിൽ ഈശ്വരനെ കുറിച്ച് സങ്കല്പം വരുന്ന വ്യക്തിഭാവത്തിലാണ്. ഇവിടെ അതിന് യാതൊരു സ്ഥാനമില്ല. ഈശ്വരൻ വ്യക്തിയല്ല. വ്യക്തിഭാവം വന്നു കഴിഞ്ഞാൽ അത് ഈശ്വരനെ പരിമിതപ്പെടുത്തുകയാണ്. അത് ഈശ്വരന് കൊമ്പും ബാലും തലയും എല്ലാം വരച്ചു വയ്ക്കുന്നത് കവിയുടെ ഭാവനയാണ്. എന്തുകൊണ്ട്? ഈശ്വരൻ സർവവ്യാപിയായ ചൈതന്യമാണ്. അങ്ങനെ സർവാത്മന സർവം അനുഭവതി എന്ന് പറയുന്നു. ബാക്കി പറയുന്നതൊക്കെ മനുഷ്യന്റെ സങ്കല്പത്തിൽ പലതരത്തിലും ഈശ്വരനെ സൃഷ്ടിക്കുന്നത്. അതെല്ലാം മനുഷ്യന്റെ കൽപ്പന മാത്രം. അതിനൊന്നും പരമാർത്ഥികതയില്ല. പടം വരച്ച് കാണിച്ചിട്ട് ഇതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രകാരന്റെ ഭാവനയാണ്. അതിനപ്പുറം എന്താ? ചിത്രകാരൻ എങ്ങനെ വേണോ പടം വരയ്ക്കും. നല്ല കടിക്കുന്ന ഒരു പട്ടിയുണ്ടെങ്കിൽ അതിനെ ദൈവമാകും. അങ്ങനെയുണ്ട്, പട്ടി ദൈവത്തെ പൂജിക്കുന്ന സ്ഥലമുണ്ട് വടക്കേ ഇന്ത്യയിൽ. ഉണ്ടാ? അതെന്തോ ദുരുദ്ദേശത്തിൽ പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. അത് വിഷയം മാറിപ്പോവും. ഞാൻ പറയുന്ന വിഷയം അല്ലാതെ മറ്റേതിനല്ല. കാലഭൈരവന്റെ വാഹനമാണ് പട്ടി. കാലഭൈരവൻ എന്ന് പറയുന്നത് ശിവന്റെ തന്നെ ഒരു ഭൂതഗണമാണ്. അതുകൊണ്ട് കാലഭൈരവനെ പൂജിക്കുന്നിടത്ത് പട്ടിയും പൂജിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ട്. ഇതെല്ലാം കവിഭാവന. അവിടെ നിന്ന് സർവജ്ഞത്വം എങ്ങനെ വരും? ഉപാധികളോടുകൂടി കഴിഞ്ഞാൽ സർവജ്ഞത്വം വരത്തും. കാരണം സർവവ്യാപകമായിരിക്കുന്ന ചൈതന്യം, ചൈതന്യം എന്ന് പറയുന്ന ബോധമാണ്, അറിവാണ്. ആ അറിവ് നമ്മൾ ജഡങ്ങളിലെന്ന് കരുതുന്നതിലും ഉണ്ട് അറിവ്, ബോധം. അത് അവിടെ പ്രകടമാകാത്ത എന്തുകൊണ്ട്? അത് പ്രകടമാകുന്നതിനുള്ള ഇന്ദ്രിയങ്ങളും മറ്റുമില്ലാത്ത, അതെല്ലാം ഉണ്ടെങ്കിൽ അതിന് പ്രകടമാകാൻ കഴിയും. ഒരു ബീജത്തിനും ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് അവിടെ അത് പ്രകടമാകുന്നുണ്ട്? കാരണം അവിടെ അത് പ്രകടമാക്കുന്ന കരണങ്ങളില്ല. പ്രകടമാകാത്തതുകൊണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് പരമാണുവിനുണ്ട് ചൈതന്യം. നമ്മുടെ ശരീരം, ശരീരത്തിൽ ചൈതന്യം ഉണ്ട് എന്നുള്ളതിന് അടയാളമായി പറയുന്നുണ്ടോ? ചേഷ്ട, ചേഷ്ടയെ പറയുന്നു. തന്റെ ശരീരത്തിന്റെ ഉള്ളിൽ തനിക്ക് ബോധമുണ്ടെങ്കിൽ മറ്റൊന്നിന്റെ ആവശ്യമില്ല. മറ്റൊരു ശരീരത്തിൽ ചൈതന്യമുണ്ടെന്ന് അറിയുന്നത് ശരീരത്തിന്റെ ചേഷ്ടകളെ കണ്ടിട്ടാണ്. ആ ചേഷ്ടയിൽപ്പെടുന്നതാണ് പ്രാണപ്രവൃത്തി ഉൾപ്പെടെ. അതും ചേഷ്ടയാണ്, പ്രാണസ്പന്ദനവും. അങ്ങനെയാണ് ചൈതന്യത്തെ അറിയുന്നത്. അപ്പൊ ചൈതന്യം ആണ് പ്രാണപ്രവൃത്തിക്ക് കാരണമായിരിക്കുന്നു, എന്നുവെച്ചാൽ ചലനത്തിന് കാരണമായിരിക്കുന്നു. അപ്പൊ പരമാണുവിൽ ചലനമുണ്ടെങ്കിലും അതിന്റെ പിന്നിലും ചൈതന്യം ഉണ്ടായിരിക്കുന്നു. അല്ലാതെ ഇങ്ങനെ ചലനം സംഭവിക്കും? ആ ചൈതന്യം എന്ന് പറയുന്നത് വ്യാപകമായ ചൈതന്യമായതുകൊണ്ട് ജീവബുദ്ധിക്ക് അതിനെ പരിമിതപ്പെടുത്തി അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ബോധം, ചൈതന്യം, വ്യാപകം എന്ന് പറയുന്നു. അപ്പൊ ആ ചൈതന്യത്തിന് അല്ലെങ്കിൽ ബോധത്തിന് വിഷയമാണ് പരമാണുവിന്റെ ചലനവും. അതിനെ ആശ്രയിച്ചിട്ടാണ് അവിടെയും ക്രിയ സംഭവിക്കുന്നത്. അങ്ങനെ സർവവ്യാപിയായിരിക്കുന്നു ചൈതന്യം. അപ്പൊ സർവാത്മന സർവം അനുഭവത്തി എന്ന് പറയുന്നത് അത് തെളിയിക്കുന്നതിന് ഭൗതികമായ യുക്തികളൊന്നുമല്ല ഇവിടെ പറയുന്നത്, ആധ്യാത്മികമായ അറിവാണ്. സർവവ്യാപിയായിരിക്കുന്നത് കൊണ്ട്, സർവാത്മന സർവസ്വരൂപമായിരിക്കുന്നതുകൊണ്ട് സർവത്തെയും അനുഭവിക്കുന്നു. അങ്ങനെ ഈശ്വരൻ സർവജ്ഞനാകാൻ പറ്റും. ഈശ്വരൻ സർവജ്ഞനാണെങ്കിൽ ആ ഈശ്വരൻ അരൂപനായിരിക്കുന്നു. രൂപവാനായിരിക്കുന്ന ഈശ്വരനെ കീഴിൽ സർവജ്ഞനാകാൻ പറ്റും. നിങ്ങൾ പടം വരയ്ക്കുന്ന ഈശ്വരന് ഒരിക്കലും പടത്തിൽ കാണുന്ന ഈശ്വരന് സർവജ്ഞനാകാൻ പറ്റും. കാരണം എന്തുകൊണ്ട്? എപ്പോ ഈശ്വരന് രൂപം വരുന്നു അപ്പോൾ അത് പരിമിതം, അത് തന്നെ ഈശ്വരനെ പരിമിതപ്പെടുത്തും. അത് ഉപാധിയുടെ സ്വഭാവമാണ്. ഇത് ജ്ഞാനത്തിലേറ്റക്കുറച്ചിലുണ്ടാവും. അത് ഉപാധികൃതമായ അറിവ്, ജീവന്മാരുടെ അറിവ്. അത് തന്നെ ജീവന്മാർ പലതരത്തിലാണ്, പശു പക്ഷി മൃഗാദികൾ, പിന്നെ മനുഷ്യൻ, ദേവന്മാർ, ഇവരുടെയൊക്കെ അങ്ങനെയുള്ള ജീവന്മാരെല്ലാം സ്വീകരിക്കുമ്പോൾ അവരുടെയൊക്കെ അറിവിൽ വ്യത്യാസം വരും. എന്തുകൊണ്ടവരുടെ ഉപാധികൾ വേറെയാണ്. അറിവ് ഉപാധികൾക്കനുസരിച്ച് അറിവിൽ വ്യത്യാസമുണ്ട്, ഏറ്റക്കുറച്ചിൽ വരും. അപ്പോൾ സർവജ്ഞനായിരിക്കുന്ന ഇവിടെ സർവാത്മാവായി സർവ ഉപാധികളുടെയും സ്വരൂപമായിരിക്കും. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഉപാധിയുടെ സ്വരൂപമായിരുന്നു. അപ്പോൾ രണ്ട് കൈയുള്ള മനുഷ്യന് എന്തിനെല്ലാമുള്ള കഴിവുണ്ട്, സാമർഥ്യമുണ്ട്. പ്രപഞ്ചത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം നടത്തുന്നതിനുള്ള സാമർഥ്യം. രണ്ട് കൈ ഉണ്ടെങ്കിൽ ഇത്രയും സാമർഥ്യം ഉണ്ടെങ്കിൽ, നാല് കൈ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അതാണ് ദൈവത്തിന് നാല് കൈയെ കൽപ്പിക്കുന്നത്. രണ്ട് കൈയ്ക്ക് കൊണ്ട് സാധിക്കാത്ത പലതും നാല് കൈയുണ്ട് സാധിക്കും. നാല് കൈയുള്ളതുകൊണ്ട് സർവശക്തനായി ആപേക്ഷികമാണ്. നാല് കൈയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശക്തി കൂടിയിരിക്കും, പക്ഷെ അതും പരിമിതമാണ്. ഉപാധികൾ അറിവിനെ പരിമിതപ്പെടുത്തുന്നു. അല്ലെങ്കിൽ സർവവും ഉപാധിയായി മാറുന്നു. അതാണ് നേരത്തെ പറഞ്ഞത്, പ്രപഞ്ച സ്വഭാവമായി മാറണം. അങ്ങനെ സർവം ആണ് പറയുന്നത്. ജന്മാദ്യസേത ബ്രഹ്മത്തിൽ നിന്നാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം സംഭവിക്കുന്നത്. അത് അങ്ങനെയുള്ള സർവവ്യാപിയായ ചൈതന്യത്തെ ആശ്രയിച്ചിട്ടാണ്. കാരണം അങ്ങനെ സൃഷ്ടി സ്ഥിതികൾ സംഭവിക്കണമെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഭൂമിയും ചന്ദ്രനും സൂര്യനും മാത്രമാണ്. ജീവന്റെ അല്പബുദ്ധി കൊണ്ട് അറിയാവുന്നുള്ളത് അറിയാൻ പാടില്ലാത്തതുമായ സർവപ്രപഞ്ചം. ആ ബ്രഹ്മം എന്ന് പറയുന്നത് സർവവ്യാപിയായ ചൈതന്യമാണ്, ആ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് പടം വരയ്ക്കാൻ ഒക്കത്തില്ല. അത് ആണ് ഇവിടെ പറയുന്നത്. ആ ചൈതന്യം നിരാകാരമാണോ? പിന്നെ അങ്ങനെ പടം വരയും? കൈകാലും മൂക്കുമെല്ലാം അങ്ങനെ വരയ്ക്കാൻ പറ്റും? അത് ചിത്രകാരന്റെ ഭാവനയും വരുന്നതല്ല, അത് കേവലം തത്വനിശ്ചയം മാത്രമാണ്. നിരാകാരമാണ് എന്നുള്ള അറിവ് മാത്രമാണ്. ആണ് സർവാത്മന സർവം അനുഭവതി എന്ന് പറയുന്നത്. അവിടെ ഒരു തരത്തിലുള്ള ഗുണങ്ങളെയും ആകാരത്തെയും പരമാർത്ഥമായി സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിഷ്പ്രപഞ്ച ബ്രഹ്മം എന്ന് പറയുന്നു. നിഷ്പ്രപഞ്ച ബ്രഹ്മത്തെ എങ്ങനെയാ ക്യാൻവാസിൽ വരയ്ക്കുന്നത്, ഫോട്ടോ എടുക്കുന്നത്? അങ്ങനെ പറ്റും. അതാണ് ഇവിടെ ഭാഷകാരം പറയുന്ന ബ്രഹ്മം. ഇത്യവുമാധീന വാക്യാനി, ഇതുപോലെയുള്ള ധാരാളം വാക്യങ്ങളുണ്ട്. നിഷ്പ്രപഞ്ച ബ്രഹ്മാത്മ തത്വപ്രധാന, ഇത് തത്വപ്രധാനമാണ്. എങ്ങനെയാണ് തത്വം? നിഷ്പ്രപഞ്ച ബ്രഹ്മാത്മതത്വം. നിഷ്പ്രപഞ്ചം, പ്രപഞ്ചരഹിതമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപം, അതാണ് തത്വം. ബ്രഹ്മാത്മാ ബ്രഹ്മസ്വരൂപം, അത് ബ്രഹ്മ എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു ട്രേഡ് മാർക്കൊന്നുമില്ല. ബ്രഹ്മം എന്ന് ഞാൻ പറയത്തില്ല, വേറെ എന്തെങ്കിലും പറയും എന്ന് ശബ്ദം മാറ്റി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഏത് ശബ്ദം കൊണ്ട് പറഞ്ഞാലും തത്വത്തെ ആണ് പറയുന്നതെങ്കിൽ ശബ്ദത്തിന് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. ബ്രഹ്മാത്മതത്വം ഏത് ശബ്ദത്തിനും പറയാം. സത്തെന്ന് പറയാം, ചിത്തെന്ന് പറയാം, ആനന്ദമെന്ന് പറയാം, ആത്മാവെന്ന് പറയാം. അപ്പോൾ ശ്രുതി ഇപ്പടെ ഈ മുമ്പ് കാണിച്ച ശ്രുതികളെല്ലാം നിത്യവുമാധീന വാക്യാനി നിഷ്പ്രപഞ്ച ബ്രഹ്മാത്മതത്വപ്രധാന, അത് പ്രപഞ്ചരഹിതമാണ്, അതിന് നാമരൂപങ്ങളില്ല. നാമരൂപങ്ങൾ വേണമെങ്കിൽ പറയാം, പറയുന്നു. ചൈതന്യത്തിന് ചൈതന്യം സർവവ്യാപിയാണെന്ന് പറയുന്നു. സർവവ്യാപിത്വം അതിൻ്റെ ഒരു രൂപമെന്ന് പറയാം. ചൈതന്യം അതിൻ്റെ നാമമെന്ന് പറയാം. അപ്പോൾ ആ സർവവ്യാപിത്വം, ചൈതന്യം എന്നുള്ള നാമം, ഇതെല്ലാം അങ്ങനെ നാമരൂപങ്ങൾ പറയുന്നത് ചൈതന്യം തന്നെ കൽപ്പിക്കുന്നതാണ്. ചൈതന്യ കൽപ്പിതമാണ് നാമരൂപവും. നാമരൂപവും ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നാമരൂപവും കൽപ്പിതമെന്നാണ് എൻ്റെ അർത്ഥം. അല്ലാതെ നാമം പറയാൻ പാടില്ലെന്നോ രൂപം നിർദ്ദേശിക്കാൻ പാടില്ലെന്നോ അല്ല. നാമരൂപവും കൽപ്പിതമാണ്. നമുക്ക് തത്വനിശ്ചയം വേണമെങ്കിലും നാമത്തെ രൂപത്തെ ആശ്രയിച്ചല്ലേ പറ്റും. അന്ധകരണത്തിൽ ഒരു വൃത്തി ഉണ്ടാകും, ഒരു ബോധം ഉണ്ടാകുമ്പോൾ ആ ബോധം എന്ന് പറഞ്ഞപ്പോഴും നാമത്തെ രൂപത്തെ ആശ്രയിച്ചിട്ടാണ്. എന്തെങ്കിലും ഒരു ആകാരം കാണും. നിരാകാരം എന്ന് പറഞ്ഞാൽ നിരാകാരത്വം എന്ന് പറയുന്ന ആകാരമാണ് അവിടെ. നാമരഹിതം എന്ന് പറയുമ്പോൾ നാമരഹിതം എന്ന നാമമാണ്. ഉപാധിയെ വിട്ടിട്ട് ചിന്തിക്കാൻ കഴിയത്തില്ല. തത്വനിശ്ചയത്തിന് ആയാലും ശരി, അവിടെ ബുദ്ധി വൃത്തി അറിവ് അതിന് നാമരൂപവും വേണം. ഞാൻ അതുകൊണ്ട് എന്താ പ്രയോജനം? നിരാകാരം എന്ന് പറയുന്നിടത്തും ആകാരമുണ്ടെന്ന്, നാമരഹിതം എന്ന് പറയുന്നിടത്തും നാമമുണ്ടെന്ന്, അതിന്റെ പ്രയോജനം ഇത്രയേ ഉള്ളൂ. അതൊഴികെ ബാക്കിയുള്ള ആകാരങ്ങളെയും ബാക്കിയുള്ള നാമങ്ങളെയൊക്കെ നിഷേധിക്കുന്നു. അങ്ങനെ പ്രസിദ്ധമായിരിക്കുന്ന, ഇന്ദ്രിയ വിഷയമായിരിക്കുന്ന, ബുദ്ധിക്ക് വിഷയമായിരിക്കുന്ന, ലോകസാധാരണമായിരിക്കുന്ന നാമരൂപങ്ങളെ നിഷേധിക്കുന്നു. നേതി നേതി എന്ന് പറയുന്നു. അങ്ങനെ നാമരൂപങ്ങളെ നിഷേധിക്കുമ്പോഴും ആ നിഷേധത്തിനും ആശ്രയിക്കുന്നത് നാമരൂപങ്ങളെയാണ്. കാരണം ബുദ്ധിയുടെ സവിശേഷതയാണ്. ബുദ്ധിക്ക് അങ്ങനെ അറിയാൻ പറ്റും. തത്വനിശ്ചയത്തിൻ്റെ ആവശ്യമാണ്. പക്ഷെ എല്ലാത്തിനെയും നിഷേധിച്ച് അതിനെയും നിഷേധിക്കുന്നു. എന്തിനെ ആശ്രയിച്ചാണോ എല്ലാത്തിനെയും നിഷേധിച്ചത്, അതിനെയും നിഷേധിക്കുന്നു. ഏന തെജതി തത്തെജ, എന്തുപയോഗിച്ചാണോ സർവത്തെയും ത്യജിക്കുന്നത്, അതിനെയും ത്യജിക്കുക. ആ തത്വനിശ്ചയത്തിന്റെ സ്വഭാവമാണ്. നിത്യമാദീനി വാക്യാനി നിഷ്പ്രപഞ്ച ബ്രഹ്മാത്മതത്വപ്രധാനാണ്. അതാണ് അവിടെ തത്വനിശ്ചയത്തിൽ തത്വത്തിനാണ് പ്രാധാന്യം. മറിച്ച് സഗുണമായ ബ്രഹ്മത്തെ സ്വീകരിക്കുമ്പോൾ അവിടെ പ്രാധാന്യം വരുന്നത് നാമരൂപങ്ങൾക്കാണ്, തത്വത്തിനല്ല. അല്ലേ, നമ്മൾ ഈശ്വരന് നാമരൂപവും കൽപ്പിക്കുന്നു, എന്നിട്ട് നാമരൂപാത്മകനായ ഈശ്വരനെ ഭജിക്കുന്നു. അങ്ങനെ ഭജിക്കുമ്പോൾ ഈശ്വരനെ പറയും സഗുണേശ്വരൻ. അവിടെ മനസ്സിൽ നാമത്തോടും ആ രൂപത്തോടും പക്ഷപാതം വരുന്നു. അതുകൊണ്ടാണ് ചിലർക്ക് ശിവനെ ഇഷ്ടമായിരിക്കുന്നത്, ചിലർക്ക് വിഷ്ണുവിന് ഇഷ്ടമായിരിക്കുന്നു, ചിലക്ക് ദേവന് ഇഷ്ടമായിരിക്കുന്നു, ചിലക്ക് ദേവി ഇഷ്ടമായിരിക്കുന്നു. ഇതെല്ലാം മനസ്സിന്റെ പക്ഷപാതങ്ങളാണ്. എങ്ങനെയുള്ള പക്ഷപാതം? നാമരൂപങ്ങളെ ആശ്രയിച്ചുള്ള പക്ഷപാതം. ഇതിനെക്കുറിച്ചുള്ള ഭാവനകളൊക്കെ വലുതാണ്, ഈശ്വരനാണ്. ഭാവനയ്ക്കൊന്നും ദോഷമുണ്ട്, പക്ഷെ മനസ്സിൽ നാമരൂപങ്ങളെ ആശ്രയിച്ചുള്ള പക്ഷപാതമുണ്ട്. നാമരൂപങ്ങളെ നിഷേധിക്കുന്നുള്ള പ്രയോജനം അതാണ്. നാമരൂപങ്ങളെ ആശ്രയിച്ചുള്ള പക്ഷപാതം അവിടെ തത്വത്തെ സംബന്ധിച്ചിടത്തോളം തത്വം എന്ന് പറയുന്നത് ഏതെങ്കിലും പക്ഷത്തെ കുറിച്ച് പറയുന്നതല്ല, മറിച്ച് തത്വത്തെ സംബന്ധിച്ചുള്ള ബോധമാണ്. തത്വത്തെ സംബന്ധിച്ചുള്ള നിശ്ചയാത്മകമായ ബോധം. നിശ്ചയാത്മകമായ ബോധത്തിന് പക്ഷങ്ങൾ വരുന്നത്, വികല്പത്തിലാണ് പക്ഷങ്ങൾ വരുന്നത്. ഒരു പക്ഷം മറ്റൊരു പക്ഷം ഇല്ല, നിശ്ചയാത്മക ബോധത്തിലത് വരത്തില്ല. അതിനാണ് ഇവിടെ പറയുന്നത് നിഷ്പ്രപഞ്ച ബ്രഹ്മാത്മ തത്വപ്രധാനാനി എന്ന് പറയുന്നത്. ശ്രുതി ശരിക്കും അതിനെ ബോധിപ്പിക്കുന്നു, നിഷ്പ്രപഞ്ചമായ തത്വത്തെ ബോധിപ്പിക്കുന്നു. അർത്ഥാന്തരപ്രധാനാനി, പക്ഷേ ശ്രുതി അർത്ഥാന്തരപ്രധാനമായ അർത്ഥാന്തര പ്രധാനമെന്ന് പറയാൻ കഴിയില്ല. അർത്ഥാന്തര ബോധകങ്ങളായ ശ്രുതി വാക്യങ്ങളുണ്ട്. പ്രാധാന്യം തത്വത്തിന് തന്നെ, അതുകൊണ്ട് തത്വപ്രധാനാനി അർത്ഥാന്തരപ്രധാനങ്ങളല്ല. എന്നാൽ അർത്ഥാന്തരങ്ങളെ അത് ബോധിപ്പിക്കുന്നു, പക്ഷെ അതിൽ താല്പര്യമില്ലാതെ അസത്യത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് മതി വൈചിത്രം കൊണ്ടങ്ങനെ ബോധിപ്പിക്കുന്നു. കാരണം ഇത് ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശ്രോതാവിനെയാണ്. ശ്രോതാവിന്റെ ബുദ്ധിക്കനുസരിച്ച് ഓരോ കാര്യങ്ങളും ബോധിപ്പിക്കുന്നു. അപ്പോൾ സാകാരമായും ബോധിപ്പിക്കുന്നു, നിരാകാരമായും ബോധിപ്പിക്കുന്നു. പക്ഷെ അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. പ്രാധാന്യം നിരാകാരത്തിനാണ്. നർത്താന്തരപ്രധാനാനി ചെയ്ത് തിഷ്ഠാപിതം തത്വസമന്വയാദിത്യ. ഈ കാര്യങ്ങളെല്ലാം തത്വസമന്വയ എന്ന് പറയുന്ന സമന്വയാധികരണത്തിൽ നാലാമത്തെ സൂത്രത്തിൽ ചതുസൂത്രി വ്യക്തമാക്കിയതാണ്, വിശദീകരിച്ച കാര്യമാണെന്ന്. അതിൽ വരാമെന്നുള്ള പൂർവപക്ഷങ്ങളും അവയ്ക്ക് സമാധാനങ്ങളും എല്ലാം ഭാഷകാരൻ ആദ്യമേ തന്നെ പറഞ്ഞു. തസ്മാദേവഞ്ചാതിവാക്യേഷു യഥാശ്രുതം നിരാകാരമേവ ബ്രഹ്മാവതാരയിത്തവ്യം. അതുകൊണ്ട് ഇത്തരം വാക്യങ്ങളിൽ രണ്ടുമുണ്ട്, സാകാരമുണ്ട് നിരാകാരമുണ്ട്. തത്വനിശ്ചയം എന്നുള്ള നിലയ്ക്കിൽ നിരാകാരത്തെ സ്വീകരിക്കുന്നു, ബുദ്ധിയുടെ കൽപ്പനകൾ എന്നുള്ള നിലയ്ക്ക് സാകാരത്തെ സ്വീകരിക്കുന്നു. അതാ പറയുന്നത് ബ്രഹ്മ അവധാരയിതുമ്യ. അവധാരണ എന്ന് പറയുന്ന നിശ്ചയമാണ്. ഇവിടെ പ്രാധാന്യമായ തത്വനിശ്ചയത്തിനാണ്. തത്വനിശ്ചയമില്ലെങ്കിൽ പിന്നെ തത്വം കൊണ്ടെന്താ കാര്യം? നിശ്ചയിച്ചാലും നിശ്ചയിച്ചില്ലെങ്കിലും തത്വത്തിന് മാറ്റമൊന്നുമില്ല. അപ്പൊ ശ്രോതാവിനെ സംബന്ധിച്ച് പ്രാധാന്യം തത്വത്തിനല്ല, കാരണം തത്വം താൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും തത്വത്തിന് ഛേദമൊന്നും സംഭവിക്കുന്നില്ല, തത്വസ്വരൂപത്തിന് മാറ്റമൊന്നും വരുന്നില്ല. അവിടെ പ്രാധാന്യം വരുന്നത് ശ്രോതാവിന്റെ അവധാരണയ്ക്കാണ്, നിശ്ചയത്തിനാണ്. അതിന് പ്രാധാന്യമുണ്ട്. ആ നിശ്ചയത്തിനാണ് ശ്രുതി നിരാകാരവാക്യങ്ങളെ പറഞ്ഞിരിക്കുന്നത്. തസ്മാ ദേവൻ ജാതികേഷു വാക്യേഷു, ഇങ്ങനെയുള്ള ധാരാളം വാക്യങ്ങളുള്ളപ്പോൾ യഥാശ്രുതം, അതിൽ നിരാകാരത്തെ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ശ്രുതം അനതിക്രമ്യം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണോ ശ്രുതി ബോധിപ്പിക്കുന്നത്, ശ്രുതിയുടെ താല്പര്യം എങ്ങനെയാണോ അങ്ങനെ തന്നെ ഗ്രഹിക്കണം. താല്പര്യമല്ലാത്തതിനെ താല്പര്യമായി ഗ്രഹിക്കരുത്. സാകാരം അത് ശ്രുതി ബോധിപ്പിക്കുന്നുണ്ട്, പക്ഷേ ശ്രുതിയുടെ താല്പര്യം പരമതാല്പര്യമല്ല എന്നുള്ളത്. അതെന്തിനും ബോധിപ്പിക്കുന്നു എന്നും ഇപ്പോൾ പറഞ്ഞു, ഇനിയും പറയും. അതല്ല ഉപാസനയ്ക്ക് വേണ്ടി ബോധിപ്പിക്കുന്നു, തത്വനിശ്ചയത്തിന് വേണ്ടിയിട്ടും. ഇവിടെ ആവശ്യം തത്വനിശ്ചയമാണ്. അതുകൊണ്ട് എങ്ങനെയാണോ ശ്രുതി പറയുന്നത് അങ്ങനെ തന്നെ ബോധിക്കും. ശ്രുതിയിൽ അത് പറഞ്ഞു, അതുകൊണ്ട് അതും എന്തുകൊണ്ട് ഗ്രഹിച്ചുകൂടാ എന്ന് ചോദിച്ചാൽ അതും ഗ്രഹിക്കാം, ഇതും ഗ്രഹിക്കും. വികല്പം മനസ്സിൽ വരും, നിശ്ചയം വരത്തില്ല. സാകാരത്തെ മാത്രം ഗ്രഹിച്ചാലോ പരിമിതമാണ്. സബാഹ്യാഭ്യന്തരാഹ്യച ബ്രഹ്മ സർവാനുഭൂ എന്നെല്ലാം പറയുന്ന സർവാത്മന ഉള്ള സർവാനുഭവം അതൊന്നും അവിടെ സ്വീകരിക്കാൻ കഴിയത്തില്ല. സ്വാമി, ഇവിടെ അർത്ഥാന്തര പ്രധാനാനി എന്ന് പറയാൻ കാരണം ദ്വൈതികൾ ഇതിനെ അർത്ഥാന്തര പ്രധാനാനി ആയിട്ട് കാണുന്നതുകൊണ്ടാണ്. അർത്ഥാന്തര പ്രധാനാനി എന്ന് പറയുന്നത് രണ്ട് വാക്യങ്ങളും ഉണ്ട്. ഭാഷകാരന് മുമ്പും പല രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചിലര് സഗുണ സാകാര വാക്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, മുമ്പും കൊടുത്തിട്ടുണ്ട്, അന്നും കൊടുത്തിരുന്നു, എന്നും കൊടുക്കും. സാകാര ആണ് മനുഷ്യന്റെ ബുദ്ധി കൂടുതൽ അടുക്കുന്നത് സാകാരങ്ങളോടാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മനുഷ്യൻ അതിനോട് താല്പര്യം വരുന്നു. സാകാര ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ വൈകാരികമായ ഭാവങ്ങളാണ്. പ്രധാനമായും ചിത്രത്തിന് രണ്ട് ഭാവമാണല്ലോ. ഒന്നാണ് വൈകാരികമായ ഭാവം. സാകാര ഭാവങ്ങളെന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ബുദ്ധി അങ്ങോട്ട് പോകും. പക്ഷെ നേരത്തെ പറഞ്ഞ ഈ ഏവമാദി ഇത്യേവമാദീനി വാക്യാനി എന്ന് പറയുന്നത് സഗുണമായിട്ട് പറയാൻ പറ്റാത്ത വാക്യങ്ങളാണല്ലോ. ഇത്യേവമാദീനി എന്ന് പറഞ്ഞത് സഗുണമായിട്ട് അർത്ഥാന്തര പ്രധാനമായിട്ട് പറയാൻ പറ്റാത്ത വാക്യങ്ങളല്ലേ? അപ്പൊ പിന്നെ അവിടെ അർത്ഥാന്തര പ്രധാനീനി എന്ന് പറയുന്നത് എന്തിനാ? അതിന് പ്രാധാന്യം കൊടുക്കും. അതിന് ഓരോരുത്തരുടെ പരിപാടിയുണ്ട്, ഓരോരുത്തരുടെ മനസ്സങ്ങനെയല്ലേ. മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ഇത് സാകാര ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നത് ശ്രുതിയല്ലേ പറയുന്നത്? ശ്രുതി എന്ന് പറയുന്നത് സർവവും പ്രമാണമല്ലേ. അതിൽ ശ്രദ്ധയുള്ളവർ അതിന് സത്യമായി കരുതും. അല്ലെങ്കിൽ ടി വിയിൽ ശിവന്റെ സീരിയല്, ഗണപതിയുടെ സീരിയല്, എന്തൊക്കെ സീരിയലാണ്, പുരാണങ്ങളിൽ പോലും ഇല്ലാത്ത ദേവന്മാരുടെ സീരിയലുകളൊക്കെ വരുന്നു, പലതരത്തിലുള്ള സീരിയലുകൾ. അപ്പൊ അത് ഓരോരുത്തർ വേഷം കെട്ടി അഭിനയിക്കുന്നതാണ്. അവരാരും ദൈവങ്ങളല്ല, മനുഷ്യരാണ്. വെറും പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് അഭിനയങ്ങളൊക്കെ നടത്തുന്നത്. ശനി സീരിയലുണ്ട്, ഇപ്പൊ ശനി, ശനിയുടെ സീരിയൽ. പക്ഷേ അതങ്ങോട്ട് സീരിയൽ തുടങ്ങുന്ന സമയത്ത് ശനി ഭഗവാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് തൊഴുന്നവരുണ്ട്, അതിന്റെ മുമ്പിൽ കാണിക്കിടുന്നവരുണ്ട്. ഞാൻ കണ്ടില്ല, പക്ഷെ ഒരാൾ എന്നോട് പറഞ്ഞു എല്ലാ ദിവസവും ആ പെട്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കയിടും ജീവിയുടെ ശനീശ്വരൻ. സത്യത്വ ബുദ്ധി പറയുമ്പോ ചിരിക്കുന്നവരും കണ്ടു കഴിഞ്ഞാൽ കാണിക്കും, അവതരിപ്പിക്കുന്നവരുടെ കലാമം എന്തെങ്കിലും അംഗീകാരമാണ്, അവതരിപ്പിക്കുന്നവരുടെ കലാവൈഭവത്തിനുള്ള അംഗീകാരമാണ്. അത് തന്നെ, അത് സമ്മതിക്കും. കലയെ നമ്മൾ സ്വീകരിക്കുന്നു. പക്ഷേ അത് ദേവതയൊന്നുമല്ല, മനുഷ്യൻ വെറുതെ വേഷം കെട്ടി കളിക്കുന്നതാണെന്നുള്ള ബോധമില്ലാതെ അത് ചെയ്യുന്നു. ഇത് ഇന്ന് നടക്കുന്ന കാര്യമില്ലേ? അത് ചിന്തിക്കുന്നവന് അങ്ങനെ ചെയ്യാൻ തോന്നുന്നു. ഒരിക്കലും ദിവസമില്ല, അത് വെറും പടമാണ്. പക്ഷെ പടത്തെ പൂജിക്കുന്നവർക്ക് അത് കാണുമ്പോഴും ആ ഓർമ്മ വരും, പടമാണ് സത്യം എന്ന് വരുന്നവർ. അവർ എന്താ അത് കാണുമ്പോഴും എഴുന്നേറ്റെന്ന് തോന്നും, അവിടെ കാണിക്കുകയും. അവ സത്യമാണോ അല്ലയോ എന്നുള്ള ബോധമൊന്നും വരത്തില്ല. ഇതാണ് പറഞ്ഞത് വൈകാരികമായ ഭാഗം മനസ്സിന്. അവിടെ വിചാരത്തിന് യാതൊരു സ്ഥാനമില്ല. അവിടെ തത്വം നിശ്ചയം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സിനകത്ത് കയറത്തില്ല. ഒരിക്കലും തത്വനിശ്ചയം എന്നും പറഞ്ഞ് മനസ്സിലാക്കില്ല. മനസ്സിലാ വൈകാരിക ഭാവം ഉണ്ടെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റും. ഇരുന്നിരുന്ന് തഴമ്പ് പിടിക്കാമെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ തലയ്ക്കകത്തൊന്നും കയറത്തില്ല. അത് രണ്ട് മനസ്സങ്ങനെയാണ്. ഇതിന് ഏറ്റവും എല്ലാത്തിനും ഇതിന് കാരണം മനസ്സാണ്. ഓരോരുത്തരും ഇങ്ങോട്ട് സൃഷ്ടിച്ച് വിടുമ്പം തന്നെ ഓരോ മനസ്സും കൊടുത്ത് വിടുകയാണ്. ആ മനസ്സിന് പറ്റിയ സാധനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റും. ഇനി എന്തൊക്കെ ആരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ, അപ്പൊ മനസ്സത്തരത്തിലാണെങ്കിൽ അത് ഗുണവും ദോഷവും എന്നല്ല പറയുന്നു. മനസ്സത്തരം വൈകാരികമായ ആണെങ്കിൽ ആ വൈകാരിക ഭാവങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റും. അവിടെ ഒരിക്കലും വിചാരത്തിന് സ്ഥാനം വരത്തില്ല. ആ മനസ്സ് മാറ്റിവെക്കാൻ പറ്റും. വൃക്ക മാറ്റിവെക്കുന്നു, അല്ലെ, ഇവരെ മനസ്സ് മാറ്റിവെച്ചിട്ടില്ല. അങ്ങനെ ഒരു കാലം വന്നു കഴിഞ്ഞാൽ മനസ്സ് മാറ്റിവെച്ചിട്ട് തത്വവിചാരം ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ വൈകാരികമായ ഭാവങ്ങളിലെ നിൽക്കും മനസ്സ്. അവിടെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള മനസ്സുകൾക്ക് വേണ്ടി ആ മനസ്സിന് എന്തെങ്കിലും ഒരു പിടിവള്ളി വേണം. അതാണ് ഭാഷ്യകാരൻ പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സാകാര ബ്രഹ്മത്തെ പറഞ്ഞിരിക്കുന്നത്. അവർക്കൊന്നും ഈ രൂപങ്ങൾ വേണം. ആ മനസ്സിന്, വ്യക്തിയല്ല മനസ്സ്, ഇതെല്ലാം മനസ്സിനെ ആശ്രയിച്ചിട്ടാണ്. ആധ്യാത്മികവും ഭൗതികവും നിരീശ്വരനും ഈശ്വരനും എല്ലാം മനസ്സിനെ ആശ്രയിച്ചിട്ടാണ്. ഓരോരുത്തർക്ക് എങ്ങനെയുള്ള മനസ്സ് കിട്ടിയിട്ടുണ്ടോ അതനുസരിച്ച് അവരുടെ ഭൗതികവും ആധ്യാത്മികവും നിരീശ്വരനും ഈശ്വരനും എല്ലാം. വേറെ ഒന്നിനെയും അതിന് പഴി പറഞ്ഞിട്ട് കാര്യമില്ല. അത് വരുമ്പം തന്നെ കൊണ്ടുവരുന്നതാണ് മനസ്സെന്ന് പറയുന്നത്. അത് വികാരപരമാണെങ്കിൽ അതങ്ങനെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. യോഗശാസ്ത്രത്തിൽ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് വിശദമായി. അതനുസരിച്ച് മനസ്സിങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ശ്രുതിയിലും പല മനസ്സുകൾക്ക് വേണ്ടി പലതും സാകാരവും വന്നു. വികാരപരമായ മനസ്സുകൾക്ക് വേണ്ടിയാണ് സാകാരം, വിചാരപരമായ മനസ്സിന് വേണ്ടിയിട്ടാണ് നിരാകാരം. എന്നുവെച്ചാൽ ബുദ്ധിസാമർഥ്യത്തെയല്ല ഉദ്ദേശിക്കുന്നത്. ബുദ്ധിസാമർഥ്യവും മാനസികമായ കഴിവുകളെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. ബുദ്ധിസാമർഥ്യവും മാനസികമായ കഴിവുകളും എല്ലാം ഈ രണ്ട് മനസ്സിലും കാണും. അത് വികാരപരമായാലും ശരി വിചാരപരമായ, പക്ഷെ മനസ്സിന്റെ ഭാവം എന്ന് പറയുന്നുണ്ട്, അത് സർവത്തിനും ആധാരമായി നിൽക്കുന്ന ഒന്നാണ്. ആ ഭാവം ആണ്, അതനുസരിച്ച് ഇവിടെ പറയുന്നു മറ്റു വാക്യങ്ങൾ. എന്താ നിഷ്പ്രപഞ്ച ബ്രഹ്മാത്മതത്വത്തെ നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് നിരാകാര വാക്യങ്ങളെ പറഞ്ഞ് ഇത് തത്വസമന്വയാതെന്നുള്ള സ്ഥലത്ത് വിശദീകരിച്ചു. പൂർണ്ണമുദച്ഛ്യതേ പൂർണസ്യ പൂർണ